年次なかった年次ビリッジ バラブレ ശേരി നീല അടിയുടെ പൊടിപ്പൂരം ഞങ്ങൾക്ക് ആടുത്തോമാ ചിരിപ്പിച്ച് കൊല്ലും ഞങ്ങളുടെ ചളിപ്പടിക്കണ ജോജി വന്നേ പൊളിച്ചു നിങ്ങണ നടപ്പ് കണ്ടിട്ട് തരിച്ചു നിന്നട അടിമുടി രാജാവിൻ മോനാട കിണ്ണങ്കാച്ചിയാട കണ്ടക്ക വേറോ കീറോളൊക്കെ ചെയ്യാൻ പറ്റോട ഒന്നിച്ചീരോമെല്ലാം ഏറ്റു നിന്ന് സല്ലാം ചെയ്യൂട പിച്ചക പാട്ടു പാടി പാടി എട്ടനും വെച്ച് മമ്മൂക്കയേം ഫ്രണ്ട്സ് ആക്കൂടാ.